ഒരുവൻ തൻ്റെ ജീവൻ അപരന് നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ആ ദിവ്യ സ്നേഹം ആത്മാവിന് ശാന്തിയേകുന്നു. കാരുണ്യത്തിൻ്റെ കാവൽ വിളക്ക് കാൽവരിയിൽ പൊലിയുകയല്ല, മറിച്ച് അനശ്വരമായി തെളിഞ്ഞു നിൽക്കുകയാണെന്ന്. ശക്തി